السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ ബൈലാവി സൂറത്തുൽ ബഖറയുടെ ഏഴാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രാരംഭാക്ഷര നാമങ്ങളിലെ മഹാത്ഭുതങ്ങളെക്കുറിച്ചാണ്. വെറുതെ ചില അക്ഷരങ്ങളുടെ പേരുകൾ തുടക്കത്തിൽ പറയുക എന്നതിനപ്പുറത്തേക്ക് ആ അക്ഷരം പറഞ്ഞതിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകൾ തിരിച്ചറിയുമ്പോൾ ഒരു ഉമ്മിയിന് ഒരിക്കലും സാധ്യമല്ലാത്ത, ഏത് സാഹിത്യകാരനും തോറ്റുപോകുന്ന കാര്യങ്ങളാണ് അവയിലടങ്ങിയിരിക്കുന്നത് എന്ന് വ്യത്യസ്ത ഇനം അക്ഷരങ്ങളെ കൊണ്ടുവരലിലൂടെ, അക്ഷരങ്ങളെ തന്നെ ഒരക്ഷരം, രണ്ടക്ഷരം, മൂന്നക്ഷരം, അങ്ങനെ അഞ്ചക്ഷരങ്ങൾ വരെ കൊണ്ടുവന്നതിലൂടെയൊക്കെ സൂചിപ്പിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഇനി എടുക്കാനുള്ള ഭാഗങ്ങൾ ആദ്യം വായിക്കാം, പിന്നീട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് സാധാരണ പോലെ പ്രവേശിക്കാം. വദക്കറ ثلاث مفردات في ثلاث سور لأنها توجد في الأقسام الثلاثة الاسمي والفعلي والحرفي وأربع ثنائيات لأنها تكون في الحرفي بلا حذف كبل وفي الفعلي بحذف ثقل كقل وفي الاسمي بغير حذف كمن وبه كدم في تسع سور لبقوعها في كل واحد من الأقسام الثلاثة على ثلاثة أوجه ففي الأسماء من وإذ وذو وفي الأفعال قل وبع وخف وفي الحروف من وأن ومذ على لغة من جر بها اتريم باغن لانا إن شاء الله ഇന്ന് നാം പരിശോധനാ വിധേയമാക്കുന്നത്. വദക്കറ സലാസ മുഫ്രദാത്തിൻ ഫി സലാസി സുവരിൻ, മൂന്ന് മുഫ്രദായ ഹർഫുകളെ മൂന്ന് സൂറത്തുകളിലായി ആ ഉമ്മിയ പറഞ്ഞു. ഫാദ് എന്നത് സൂറത്തു സാദിൽ പറഞ്ഞു, ഖാഫ് എന്നത് സൂറത്തു ഖാഫിൽ പറഞ്ഞു, നൂൻ എന്നത് സൂറത്തുൽ ഖലമിൽ പറഞ്ഞു. ലിഅന്നഹ, കാരണം മുഫ്രദത്തായ ഹർഫുകൾ, തൂജദു ഫിൽ അഖ്സാമി സലാസത്തി അൽ ഇസ്മി വൽ ഫിഅലി വൽ ഹർഫി, കലിമത്തുകളുടെ മൂന്ന് ഖിസ്മുകളിലും എത്തിക്കപ്പെടുന്നവയാണ്. അഥവാ ഇസ്മിലും ഫിഅലിലും ഹർഫിലും ഒറ്റ അക്ഷരങ്ങളുള്ള പദങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ ബി എന്നത് ഒറ്റാക്ഷരമുള്ള ഹർഫാണ്. വഖാ യഖി, സംരക്ഷിക്കുക എന്നർത്ഥമുള്ള വഖാ യഖി എന്നതിന്റെ ശാസനാവാക്യം ഖി എന്നാണ്. അഥവാ ഒരക്ഷരമുള്ള ഫിഅലാണ് ഖി, നീ സംരക്ഷിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ഒരക്ഷരം മാത്രമുള്ള ഇസ്മാണ് ഇന്നക എന്ന് പറയുമ്പോഴുള്ള ക എന്ന നീ എന്നർത്ഥമുള്ള ളമീർ. ഇങ്ങനെ ഒരു ഹർഫുള്ള പദങ്ങൾ ഇസ്മിലും ഫിഅലിലും ഹർഫിലും കലിമത്തുകളുടെ മൂന്ന് ഇനങ്ങളിലും കാണപ്പെടാമെന്ന് ഒരു ഹർഫ് മാത്രം കൊണ്ട് ആരംഭിക്കപ്പെട്ട മൂന്ന് സൂറത്തുകൾ നമുക്ക് സൂചന നൽകുന്നു. വഅർബഅ സുനാഇയത്തിൻ, നാല് രണ്ടക്ഷരങ്ങളുള്ളവയെ ആ ഉമ്മിയ പറഞ്ഞു. ലിയന്നഹ, രണ്ടക്ഷരങ്ങളുള്ളവയെ എന്തിനാണ് നാല് രൂപത്തിൽ പറഞ്ഞത്? ലിയന്നഹ, കാരണം രണ്ടക്ഷരങ്ങളുള്ള പദങ്ങൾ. തകൂനു ഫിൽ ഹറഫി ബിലാ ഹദ്ഫിൻ ഖബൽ, ഹറഫ് എന്ന കലിമത്തിന്റെ ഇനത്തിൽ രണ്ടക്ഷരങ്ങളുള്ള പദങ്ങൾ ഉണ്ടാകും കളയാതെ, അക്ഷരങ്ങളേതും കളയാതെ. ബൽ എന്ന അക്ഷരം പോലെ, ബൽ എന്ന ഹറഫ് ഒന്നും കളയാതെ പ്രയോഗിക്കപ്പെട്ട ഹറഫാണ്. വഫിൽ ഫിഅലി ബിഹദ്ഫി സിഖലിൻ, കനമുള്ള അക്ഷരത്തെ കളഞ്ഞുകൊണ്ട് ഫിഅലിലും രണ്ടക്ഷരമുള്ള പദത്തെ നമുക്ക് കാണാം. കക്കുൽ, നീ പറയൂ എന്നർത്ഥമുള്ള കുൽ എന്ന ഫിഅല് പോലെ. കുൽ എന്നതിൽ രണ്ടക്ഷരമാണല്ലോ ഉള്ളത്. വഫിൽ ഇസ്മി, ഇസ്മിലും രണ്ടക്ഷരമുള്ളവയെ കാണാം. ബിഗൈരി ഹദ്ഫിൻ, കളയാതെ തന്നെ കാണാം. കമ്മൻ, മൻ എന്ന ഇസ്മ പോലെ. വബിഹി, കളയലോടുകൂടെ രണ്ട് ഹറഫുള്ള, അഥവാ ഒരു ഹറഫിനെ കളഞ്ഞ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ രണ്ട് ഹറഫ് മാത്രം കാണപ്പെടുന്ന ഇസ്മുമുണ്ട്. കദമിൻ, ദമ പോലെ. ദമവ് എന്ന മൂന്നക്ഷരമുള്ള പദമായിരുന്നുവല്ലോ പിന്നീട് ദം എന്ന്, ദമുൻ എന്ന് ആയിത്തീർന്നത്. ഇങ്ങനെ നാല് രൂപത്തിൽ ഫുനായിയാത്ത് അഥവാ രണ്ടക്ഷരമുള്ള പദങ്ങൾ ഹറഫിലും ഫീലിലും കളയാതെയുള്ള ഇസ്മിലും കളഞ്ഞ ഇസ്മിലും ഇങ്ങനെ നാല് രൂപത്തിൽ വരുമെന്നതിലേക്കുള്ള സൂചന പ്രയോഗിക്കപ്പെട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫീ തിസ്ഇ സുവരിൻ, ഈ രണ്ടക്ഷരങ്ങളുള്ള പദങ്ങൾ നാല് രൂപത്തിലായി പ്രയോഗിക്കപ്പെട്ടത് ഒമ്പത് സൂറത്തുകളിലായിട്ടാണ്. രണ്ടക്ഷരങ്ങളുള്ള പദങ്ങളെ പറയപ്പെട്ട സൂറത്തുകൾ താഹ, സൂറത്തു താഹയാണ് അങ്ങനെ ആരംഭിക്കുന്നത്. യാസീൻ എന്നാരംഭിക്കുന്നത് സൂറത്തു യാസീനാണ്. താസീൻ എന്നാരംഭിക്കുന്നത് സൂറത്തു നംലാണ്. ഈ മൂന്ന് സൂറത്തുകൾക്ക് പുറമെ ഹമീം എന്നാരംഭിക്കുന്ന ആറ് സൂറത്തുകൾ, സൂറത്തു ഗാഫിർ, സൂറത്തു ഫുസ്സിലത്ത്, സൂറത്തു സുഹ്റുഫ്, സൂറത്തു ദുഖാൻ, സൂറത്തുൽ ജാസിയ, സൂറത്തുൽ അഹ്ഖാഫ്, ഇങ്ങനെ ഒമ്പത് സൂറത്തുകളാണ് രണ്ടക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കപ്പെടുന്നത്. ലിവുഖൂഇഹാ ഫീ കുല്ലി വാഹിദിൻ മിനൽ അഖ്സാമി സലാസതി അലാ സലാസതി ഔജുഹിൻ, കലിമത്തുകളുടെ മൂന്ന് ഖിസ്മുകളിലും മൂന്ന് ഇനങ്ങളിലും മൂന്ന് രൂപത്തിൽ ഇവ സംഭവിച്ചതിനു വേണ്ടി. അഥവാ ഫഫിൽ അസ്മാഇ, അപ്പോൾ ഇസ്മുകളിൽ മൻ വഇദ് വദു മൂന്ന് രൂപത്തിൽ കാണാം. അഥവാ ആദ്യാക്ഷരത്തിന് ഫത്ഹ് മൻ, കസ്ർ ഇദ്, ലം ദു, ഇങ്ങനെ മൂന്ന് രൂപത്തിൽ ഇസ്മിൽ കാണാം. വഫിൽ അഫ്ആലി, ഫീലുകളിലും കാണാം മൂന്ന് രൂപത്തിൽ. കുൽ, ലം കൊണ്ട്. വബ്യ, കസ്ർ കൊണ്ട്. വഖഫ്, ഫത്ഹ് കൊണ്ട്. കുൽ പറയൂ, ബിഅ വിൽക്കൂ, ഖഫ് ഭയക്കൂ. വഫിൽ ഹുറൂഫി, ഹർഫുകളിലും മൂന്ന് രൂപത്തിൽ കാണാം. മിൻ, കസ്ർ കൊണ്ട്. വ അൻ, അൻ എന്നത് ഫത്ഹ് കൊണ്ട്. വ മുദ്, മുദ് എന്നത് ലം കൊണ്ട്. അലാ ലുഗത്തി മൻ ജറ ബിഹ, മുദ് എന്നതുകൊണ്ട് ജറ് ചെയ്തവരുടെ ലുഗത്ത് പ്രകാരം. ജറ് ചെയ്യുന്ന ഹർഫല്ലാതെ മുദ് ഇസ്മായി എണ്ണിയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അഭിപ്രായ പ്രകാരമല്ല, മറിച്ച് അവയെ ജറിന്റെ അക്ഷരങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയവരുടെ അഭിപ്രായ പ്രകാരമാണ് മുദ് എന്നതിനെ ഇവിടെ ഹർഫുകളുടെ ഗണത്തിൽ എണ്ണിയിട്ടുള്ളത്. തീർന്നില്ല. ഇനി മൂന്നക്ഷരങ്ങൾ പറഞ്ഞ സൂറത്തുകളെക്കുറിച്ച്, നാലക്ഷരങ്ങൾ പറഞ്ഞ സൂറത്തുകളെക്കുറിച്ച്, അഞ്ചക്ഷരങ്ങൾ പറഞ്ഞ സൂറത്തുകളെക്കുറിച്ച്, എന്തിന് അവ അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാ അവ അടുത്ത ക്ലാസ്സിൽ ചർച്ചയാവാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.